എല്ലാവരും എന്നോട് യോജിക്കത്തില്ല. നമ്മുടെ ഒരു നിർവചനം പറഞ്ഞാൽ ബാക്കിയുള്ളവർ യോജിക്കണമെന്നില്ല. ഞാൻ പൊതുവെ ധർമ്മത്തെ പറഞ്ഞു വരുന്നു, പഴയകാലത്ത് പറഞ്ഞു വരുന്നത് ദേശകാലോചിതം കർമ്മ ധർമ്മ ഇത്യ വിധീയതെ. ഇത് മിക്കവാറും എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റും. ദേശകാലോചിതം കർമ്മ, ദേശത്തിനും കാലത്തിനും യോജിക്കുന്ന പ്രവൃത്തികളെയെല്ലാം എന്ന് പറയാണ് ധർമ്മം. അങ്ങനെ പറയുമ്പോൾ ധർമ്മം മാറിക്കൊണ്ടിരിക്കും. ഒരുപാട് ധർമ്മങ്ങൾ കാലഹരണപ്പെട്ടു പോയി. കാലഹരണപ്പെട്ടു പോയതോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമാണ് പല ധർമ്മങ്ങൾ. പഴയ കാലത്ത് മനുഷ്യൻ വലിയ ധർമ്മമായി കൊണ്ടുവരുന്നതല്ല. ഇന്നെന്ത് ചെയ്യുന്നു? അതെല്ലാം കാലഹരണപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ദേശകാലത്തിന് യോജിക്കുന്ന ധർമ്മം എന്താണ്? കർമ്മമായിരിക്കണം, പ്രവൃത്തിയായിരിക്കും. അപ്പോൾ പഴയകാലത്തെ പല പ്രവൃത്തികൾ, ആചാരങ്ങൾ എന്നൊക്കെ പറയുന്ന ഇന്നും യോജിക്കുന്ന കാര്യമില്ല. ആധുനിക മനുഷ്യന് ചേരുന്ന കാര്യങ്ങൾ. പിന്നെ അവൻ പുതിയ പുതിയ ആചാരങ്ങളും പ്രവൃത്തികളും കണ്ടെത്തുകയാണ്. അത് നാളെ കാലഹരണപ്പെടും. അപ്പോൾ അതൊന്നും സ്ഥായിയായി നിൽക്കുന്നില്ല. അപ്പം അത് കുറേ പൊതുവെ സ്വീകാര്യമായ ഒന്നാണ് ധർമ്മത്തിൻ്റെ വ്യാഖ്യാനം. അത് പ്രായോഗികമായി യോജിക്കുന്ന കാര്യമാണ്. പിന്നെ ധർമ്മം അങ്ങനെ മനുഷ്യ സമൂഹത്തിന് ഒറ്റ ധർമ്മം എന്ന് പറയാൻ പറ്റില്ല. ഇന്ന പ്രവൃത്തി ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും പറ്റിയതാണ്, അത് പറയാൻ പറ്റില്ല. അതിലും ദേശഭേദമനുസരിച്ച് ധർമ്മങ്ങളിൽ മാറ്റം വരും, അങ്ങനെ വരുന്നുണ്ടല്ലോ. ഈ ദേശത്തെ ധർമ്മം വേറെ ദേശത്ത്, ഇവിടുത്തെ ദേശത്തിനും കാലത്തിനും യോജിച്ചത് വേറെ ദേശത്തിന് യോജിക്കാതെ വരും. അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. എന്നാലിവിടെ ഗുരു പറയുന്നത് ധർമ്മം എന്ന് പറയുമ്പോൾ ഇവിടെ ജീവകാരുണ്യം, ഇതിന് നമുക്ക് പറയാം ഒരു മൂല്യാധിഷ്ഠിത ധർമ്മം എന്ന് പറയാം. ഒരു മൂല്യബോധത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ധർമ്മമാണ്. അവിടെ ആ മൂല്യബോധം എന്നുള്ളതിനാണ് പ്രാധാന്യം. ഗുരു പറഞ്ഞിട്ടുള്ള ഈ ധർമ്മം മൂല്യാധിഷ്ഠിതമായ ധർമ്മം. ഇവിടുത്തെ മൂല്യബോധം എന്ന് പറയുന്ന അഹിംസ, ജീവകാരുണ്യം എന്ന് പറഞ്ഞ അഹിംസ. അഹിംസ എന്ന് പറയുന്നത് എന്താണ്? ആധുനിക മനുഷ്യനും ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റിയ കാര്യമില്ല. മനുഷ്യരെല്ലാം ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന അഹിംസയാണ്. കാരണം ലോകത്ത് അഹിംസ നിന്നാലേ ലോകത്ത് സമാധാനം നീക്കും. ലോകത്ത് സമാധാനം നിന്നാലേ മനുഷ്യർക്ക് സുഖം കിട്ടത്തുള്ളൂ. മനുഷ്യ സമൂഹത്തിൽ അഹിംസ നിലനിൽക്കണമെന്നാണ് ഉള്ളുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഹിംസയല്ല ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അത് മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന, ഏത് കാലത്തേക്ക് യോജിക്കുന്ന ഒരു മൂല്യബോധമാണ്. പിന്നെ അതൊരു പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് അവിടെ വിവാദങ്ങൾ വരുന്നത്. അഹിംസ എന്ന് പറയുന്ന ആ മൂല്യത്തെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും. എല്ലാവർക്കും ഉൾക്കൊള്ളുകയല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നമുക്കൊരു പക്ഷെ വേറൊരാളിനെ ഒന്ന് വേദനിപ്പിക്കാൻ തോന്നും, പക്ഷെ വേറൊരാളിൽ നിന്നും ഒരു വേദന നമ്മൾ സ്വീകരിക്കാൻ ഒരിക്കലും തയ്യാറാകില്ല. അതാണ് അഹിംസ എന്ന് പറയുന്നത് അല്ലേ. ഒരുത്തിനെ കയറി ഒന്ന് അടിച്ചാൽ കൊള്ളാമെന്ന് ചിലപ്പോൾ തോന്നും, പക്ഷെ അടി കെട്ടുമ്പോൾ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നമ്മളും എന്താണ്, അഹിംസയുടെ പക്ഷത്താണ്. അപ്പൊ അഹിംസയുടെ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്ന ജീവികളെ കൊല്ലരുത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമേ ആവുന്നുള്ളൂ. ജീവകാരുണ്യ പഞ്ചകത്തിൽ പറയുന്നതാണ് പ്രാണികളെ കൊല്ലരുത്, കൊല്ലരുതെന്ന് മാത്രമല്ല വിശേഷം പറയുന്നു, തിന്നാൻ വേണ്ടി കൊല്ലരുത് എന്ന് പറയും. തിന്നാൻ വേണ്ടി ഒരു പ്രാണിയെയും കൊല്ലരുത്, അതാണ് ഇവിടെ പറയുന്നത്, അതാണ് ഇവിടെ. അപ്പൊ അതിലൊരു എന്താണ്, കൊല്ലാതിരിക്കുക, കൊല്ലരുത്, ഹിംസിക്കരുത് എന്ന് പറയുന്ന ഒരു നിഷേധമുണ്ട് അതിനകത്ത്. കാരണം ഈ മനുഷ്യന് ഈ കൊല്ലുന്നതിനുള്ള ഒരു പ്രവണത അവനിൽ പരിണാമപരമായി തന്നെ ഉണ്ട്. അവൻ ഇതുവരെ എത്തിയത് ദീർഘകാലം, ബില്യൺസ് ഓഫ് ഇയേഴ്സ് അവൻ കൊന്നാണ് ജീവിച്ചത്. പരസ്പരം കൊന്ന് അതിജീവിച്ചതാണ് മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ പരിണാമത്തിൽ, പരിണാമം ആരംഭിച്ചതിന് ശേഷം ഇന്നും അത് കുറേയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്നിപ്പം കുറച്ചുകൂടെ സംസ്കരിക്കപ്പെട്ടത് കൊണ്ട് അത്രയും കൊല്ലുന്നില്ല. മനുഷ്യന് തൊട്ടു മുമ്പുണ്ടായിരുന്ന നിയാണ്ടർത്താൽ എന്ന് പറയുന്ന വിഭാഗത്തെ ഈ ഹോമോ സാപ്പിയൻസ് കൊന്നുകളഞ്ഞെന്നാ പറയുന്നു, ഒരു പഠനം പറയുന്നതാണ്. അവരെ മുഴുവൻ നശിപ്പിച്ചിട്ടാണ് അതിജീവിച്ചത്. അപ്പൊ അവര് മനുഷ്യരെ തിന്നുന്നവരായിരുന്നു എന്നാണ് പറയുന്നത്, തൊട്ടു മുമ്പുണ്ടായിരുന്ന മനുഷ്യവർഗം. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, അവരുമായിട്ട് ഫൈറ്റ് ചെയ്തു. ഇവർക്ക് ബുദ്ധി കൂടുതലായിരുന്നു. നമുക്ക് ബുദ്ധി കൂടുതലാണ്, ഈ ഹോമോ സാപ്പിയൻസിനാണ് ബുദ്ധി കൂടിയത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവർ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തി മറ്റവരെ നശിപ്പിച്ചു. അപ്പോൾ അവിടെയും കൊന്നാണ് അതിജീവിച്ചത്. പിന്നെ മനുഷ്യൻ മനുഷ്യനെ തിന്നുകൊണ്ടിരുന്നു, കൊന്ന് തിന്നുകൊണ്ടിരുന്നു. അതിനൊക്കെ എത്രയോ മാറ്റം വന്നു. മനുഷ്യൻ മനുഷ്യനെ തിന്നാതായിട്ടൊക്കെ ഒരുപാട് കാലങ്ങളായി. അതുകൊണ്ട് അഹിംസ എന്ന് പറയുന്നത് മനുഷ്യന് അങ്ങനെ സഹജമായി കിട്ടിയ ഒരു കാര്യമൊന്നുമല്ല. ഇങ്ങനെ പരസ്പരം കൊന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ പഴയ ചരിത്രം കുറച്ച് പിന്നിലേക്ക് നോക്കിയാൽ എന്താണ്, എല്ലാ യുദ്ധങ്ങളാണ് അടി പിടി, പരസ്പരം കൊല്ലുക ജയിക്കുക, അങ്ങനെ കുറെ മാറ്റം വന്നു ഈ അടുത്ത കാലത്താണ്. അപ്പോൾ അഹിംസ എന്ന് പറയുന്നത് സഹജമായിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് നിഷേധം വേണ്ടി വന്നത്, ഹിംസിക്കരുത് അല്ലെങ്കിൽ കൊന്നുകളയും. സഹജമായൊരു സ്വഭാവമല്ല, കാരണം ഇത് മൃഗങ്ങളിൽ നിന്നുള്ള പരിണാമമാണ്. മൃഗങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഒന്നിന് എപ്പോഴും മറ്റൊന്ന് ഇരയാണ്. അങ്ങനെയാണെങ്കിൽ അവയ്ക്ക് അതിജീവനം സാധ്യമാകും. അവർക്ക് അഹിംസാവ്രതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിജീവനം സാധ്യമാകും. ക്രമേണ മനുഷ്യൻ അതിൽ ഒരു മാറ്റം വന്നാണ്. മനുഷ്യർക്ക് മുമ്പ് വന്ന പ്രമേറ്റ്സുകൾ, കുരങ്ങ് വർഗങ്ങൾ, അവിടെ മുതലാണ് ശരിക്കും ആ വർഗങ്ങൾ സസ്യഭക്ഷണത്തിലേക്ക് തിരിയുന്നത്. പഴങ്ങളും ഇലകളും കഴിക്കാൻ തുടങ്ങും. അപ്പോഴും അവർ കൊന്നുകൊണ്ടിരുന്നു. അപ്പോ ഹിംസ സഹജമാണ്, അഹിംസ പ്രവണത. അതുകൊണ്ടാണ് പറയുന്നത് അഹിംസ കൊല്ലരുത് എന്ന് പറയും. പിന്നെ ഇവിടെ പ്രത്യേകിച്ചും പറയുന്നത് എന്താണ്, തിന്നാൻ വേണ്ടി കൊല്ലരുത്. എന്തിനെ? പ്രാണികളെ. അപ്പൊ അങ്ങനെ ഇപ്പോ എന്ന് പറഞ്ഞാൽ സസ്യബുക്കാവും. അതുകൊണ്ട് മാത്രം ഇവിടെ പറയുന്ന അഹിംസാവ്രതം ഒരിക്കലും സാധിക്കില്ല. ഒരാൾ കൊല്ലാതിരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള അഹിംസ ഉണ്ടാകത്തില്ല. അതായത് തിന്നാൻ വേണ്ടി കൊല്ലുന്നില്ല എന്ന് വെച്ചാൽ സസ്യബുക്ക്, വെജിറ്റേറിയനിസം പോയിട്ട് ഇപ്പൊ വീഗനിസം ഉണ്ട്. അറിയാം വീഗനിസം കേട്ടിട്ടുണ്ട്? വെജിറ്റേറിയൻസ് എന്ന് ഒരു സ്റ്റെപ്പ് കൂടി മേലോട്ട് പോയത്, അനിമൽ അബ്യൂസ് അതിനെതിരായിട്ടുണ്ടായി എന്നൊരു ചിന്താഗതിയാണ്. ഈ അടുത്ത കാലത്താണ് ഒരുപാട് പ്രചാരം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഓസ്ട്രേലിയക്കാർ. പുള്ളി പറയുന്ന അവിടേക്ക് ഇപ്പം വളരെ വ്യാപകമായിട്ട് വീഗൻ സ്റ്റോറുകൾ തന്നെ ഉണ്ട്. അത് ഇതിൽ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോയതാണ്. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്നു അങ്ങനെ മാറണം എന്നുള്ളത്. അല്ലാതെ ഇവിടുത്തെ മാത്രം ഒരു ചിന്തയൊന്നുമല്ല. അഹിംസ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ എന്തോ ഒരു സംഭവമാണ് പറയുന്നതെന്നും അർത്ഥമില്ല. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ അഹിംസയും ഹിംസയും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരാൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ മാംസം ഈ പ്രാണികളെ ഒന്ന് കൊന്ന് മത്സ്യമോ മാംസമോ അതുകൊണ്ട് അയാൾ അഹിംസാവൃതനാകുമെന്ന് പറയത്തില്ല. നമ്മുടെ ചരിത്രം പറയുന്നത് മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരനായ മനുഷ്യൻ, മനുഷ്യനെ കൊല്ലുന്നതിൽ ആനന്ദം കണ്ടെത്തിയ മനുഷ്യൻ, അതുപോലെ ഒരു ക്രൂരൻ ഉണ്ടായിട്ടില്ല. ഒരു ഹിറ്റ്ലർ, അയാളുടെ ജീവചരിത്രകാരന്മാർ പറയുന്ന ആള് വെജിറ്റേറിയനായിരുന്നു. മനുഷ്യന് ഗ്യാസ് ചേമ്പറിലും കേട്ട് കത്തിച്ചു കൊന്ന മനുഷ്യനാണ്. അത്രയും ലോകത്ത് വേറെ ആരും ഇങ്ങനെ വംശഹത്യ നടത്തിയിട്ടില്ല. ഒരു മനുഷ്യൻ ഒരുപാട് തൈമൂറിനെയൊക്കെ പോലെയുള്ള വലിയ എന്താണ് പടയാളികളൊക്കെ ഉണ്ടാകും. അവർ ഓരോ രാജ്യങ്ങൾ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ്, യുദ്ധത്തിലാണ് അവർ കൊല്ലുന്നത്. ഇയാളങ്ങനെയല്ല, ഒരു വംശത്തെ തെരഞ്ഞു പിടിച്ച് അവരെ അങ്ങോട്ട് കൊല്ലുകയാണ്. അത് അങ്ങേറ്റത്തെ ക്രൂരതയുണ്ടെങ്കിൽ അങ്ങനെ വംശഹത്യ നടത്താൻ പറ്റും. ഇരുപത് ലക്ഷം മനുഷ്യരെ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെറിയ കാര്യമാണ്? വെറുതെ ഒരു അവൻ കൊന്നേക്കുക. എന്തുകൊണ്ട്? അവനൊരു വംശത്തിൽപ്പെട്ടവനാണ്. അപ്പോൾ അയാൾ വെജിറ്റേറിയനാണ്, പ്രാണികളെ കൊന്ന് തിന്നില്ല എന്ന് വിചാരിച്ച അയാളുടെ കാരുണ്യയുടെ അഹിംസാവൃതയുടെ ഇവിടെയും പഴയകാലത്ത് ഭാരതത്തിലും ഇവർ കൊല്ലുന്നതിൽ ഒരിക്കലും പിന്നോക്കമായിരുന്നു. അന്നത്തെ സാഹചര്യം അതാണ്. കാരണം അന്ന് പഴയകാലം എന്ന് വെച്ചാൽ വൈദിക കാലം പോലെ ഇങ്ങോട്ട് നോക്കിയ വേദത്തിൽ അഹിംസയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഹിംസയെക്കുറിച്ചും അതുപോലെ പറയുന്നു. പിന്നെ അവർ കൂടുതലും അന്ന് കൊന്നിരുന്നത് ഭക്ഷണത്തിന് വേണ്ടി, പിന്നെ കൊല്ലുന്നത് ആചാരത്തിൻ്റെ ഭാഗമായിട്ട്. ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കൊന്നിരുന്നു. പിന്നെ ശത്രുക്കളൊക്കെ ഉണ്ട് മൂന്ന് തരത്തിൽ. ഈ ആചാരത്തിന് വേണ്ടി കൊല്ലുന്ന പോലെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങളൊരിക്കൽ നേപ്പാളിൽ, നേപ്പാൾ ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലം, കുറച്ച് ദിവസം താമസിച്ചു, ഒരു മാസം. അവിടെ ഞങ്ങൾ താമസിച്ചതിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ഉത്സവം, നൂറുകണക്കിന് ആൾക്കാരെ കൊണ്ടുവരികയാണ്. ഒരുത്തൻ അവിടെ ഇങ്ങനെ ഒരു യമനെ പോലെ ഒരാൾ എനിക്കൊരു വലിയൊരു വാളം പിടിച്ചു കൊണ്ടു ആണ് മുമ്പിലോട്ട് കൊണ്ടുവയ്ക്കുക. ഒരൊറ്റവെട്ട്, ഒറ്റവെട്ട് മതി, ഏതാണ്ട് രണ്ട് കഷ്ണം ദേവിക്ക് സമർപ്പിക്കുന്ന. ഇതിങ്ങനെ ഒരു ആചാരം എന്നുള്ള അല്ലെങ്കിൽ ചെയ്യുന്നില്ല, ഡോക്യുമെന്റാണ്. കാളികാ പുരാണം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, അതിനകത്ത് ഇങ്ങനെ കൊല്ലുന്നതിനെ കുറിച്ചുള്ള വർണ്ണനകളാണ്. എങ്ങനെയൊക്കെ കൊല്ലണം, എന്നിട്ട് ദേവിക്ക് എന്തുമാത്രം രക്തം കൊടുക്കണം, അത് സംസ്കൃതത്തിൽ എഴുതി വച്ചിരിക്കുന്ന നമ്മുടെ പുരാണങ്ങളാണ്. വെറുതെ ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് അന്ധമായിട്ട് കൊല്ലുന്നതല്ല, അതിന് പ്രമാണങ്ങളുണ്ട്. വേദത്തിൽ പിന്നെ പറയണ്ട, ഗജമേധം വരെയാണ്. ഗജമേധം എന്ന് പറഞ്ഞാൽ എന്താണോ, യാഗത്തിൽ ആനയെ കൊന്നു കളയുക, നമുക്ക് ഒരു ആനയെ കൊന്ന് ബലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയാ കൊല്ലുന്നെന്നുള്ള എനിക്കറിയത്തില്ല, പക്ഷെ ഗജമേധമുണ്ട്. യജമേതോ എന്നല്ല, മിക്കവാറും മഹാഭാരതത്തിൽ ഭീമന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഏകദേശം 300-ലധികം പ്രാണികളെ കൊന്നൊന്നാണ്. അത്രയൊക്കെ കാണുമായിരിക്കും അന്ന് ഇന്ത്യയിൽ പ്രാണികൾ. എന്നിട്ട് ആ പ്രദേശം മുഴുവൻ ഈ മാംസം കത്തിക്കരിഞ്ഞ അതിൽ പറയുന്ന സുഗന്ധം എന്നാണ്. മാംസം കത്തിക്കരിഞ്ഞ എങ്ങനെ സുഗന്ധമാകുന്ന? മാംസം അതിന് മസാലയൊക്കെ ചേർത്താൽ സുഗന്ധം വരും, അല്ലെങ്കിൽ കരിഞ്ഞാൽ എങ്ങനെ സുഗന്ധം വരും? നിങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിലറിയാം, പഴയകാലത്ത് ഇന്നുണ്ടോന്ന് അറിയത്തില്ല. ഈ ശവം ദഹിപ്പിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ദുർഗന്ധമാണ്. അതോട് നല്ല സുഗന്ധം എല്ലായിടത്തും വ്യാപിച്ചു എന്നാണ് മഹാഭാരതത്തിൽ കഴിഞ്ഞു. ഇത്രയും പ്രാണികളൊക്കെ ഒന്ന്. പിന്നെ വേറെ സാധനം കൂടെ ഉണ്ടായിരുന്നു ആ യാഗത്തിലെ ഡിഷ്. എന്താണെന്നറിയാമോ? ശർക്കര വാറ്റിയെടുത്ത മദ്യം. അത് ഭീമന്റെ നേതൃത്വത്തിലാണ് ഇത് വിതരണം ചെയ്ത്. അവസാനം രാത്രിയെല്ലാം അടിച്ച് പൂസായി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് പറയും. അപ്പോ ഈ മദ്യവും മാംസവും എന്ന് പറയുന്ന പണ്ട് സർവ്വസാധാരണമായ ആപസ്തംഭ ധർമ്മസൂത്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ വൈദികന്മാരെല്ലാം ഈ വേദ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനും മറ്റുമൊക്കെ ഇത് നോക്കിയെല്ലാം ചെയ്യുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ ചെയ്യണമെന്നാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് നല്ല കറവയുള്ള പശുവിൻ്റെ മാംസം വളരെ വിശേഷപ്പെട്ടതെന്നാണ് കഴിക്കാൻ. ഇവിടെ ഇന്നിപ്പോൾ ആൾക്കാർ പശുവിനെ ആൾക്കാർ തിന്നുന്നു എന്ന് പറഞ്ഞ് അവരെ തല്ലിക്കൊള്ളുന്നു. ഇത് ഇവിടുത്തെ ധർമ്മസൂത്രത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. കറവയുള്ള പശുവിൻ്റെ മാംസം, കാളയുടെ മാംസം പറയുന്നുണ്ട്. ഉപനിഷത്തിൽ പറയുന്നുണ്ട് കാളയുടെ മാംസം നല്ലതാണ്. അതും നല്ല യുവത്വമുള്ള കാള ബൃഹദാരണ്യത്തിൽ പറയുന്നു. അപ്പോ ഇതിനൊന്നും യാതൊരു അത് ഒരു എന്താണ് കുറ്റം പറയുന്നതല്ല. അന്നത്തെ സാഹചര്യം അതാണ്. കാരണം മനുഷ്യർ താമസിക്കുന്ന ഇടം കുറവ്, കൂടുതലും മൃഗങ്ങൾ താമസിക്കുന്ന സ്ഥലം, വനമാണ് കൂടുതൽ. മൃഗങ്ങളാണ് കൂടുതൽ. മനുഷ്യർ സ്വാഭാവികമായിട്ടും ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളൊക്കെ ഒന്ന് തിന്നു, അത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല പഴയ കാര്യമെന്ന് നമ്മളെ പറഞ്ഞ് ഇന്ന് പഠിപ്പിക്കുമ്പോഴാണ് അത് നമ്മളെ പറ്റിക്കുകയാണെന്ന് തിരിച്ചറിയേണ്ടത്. അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അഹിംസ എന്ന് പറയുന്നത് സർവ്വസാധാരണമായി ഈ മധുപർക്കം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ? പൂജ ചെയ്യുന്നവര് ഈ പഴയകാലത്ത് മനുസ്മൃതിയിൽ, മനുസ്മൃതി 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ മധുപർക്കം എന്ന് പറയുന്നത് പഴയകാലത്ത് വീട്ടിലൊരു അതിഥി വന്നാൽ കൊടുക്കേണ്ട സാധനമാണ്. അതാര് വരുമ്പം? ആചാര്യൻ വരുമ്പോൾ, അതിഥി വരുമ്പോൾ, അങ്ങനെയൊക്കെ മധുപർക്കം കൊടുക്കണം. ഒരു പിന്നെ ശ്രാദ്ധം, അത് മധുപർക്കം നിർബന്ധമാണ്. ഇത് മധുപർക്കത്തിൻ്റെ വിധി പലതരത്തിലാണ്. എന്നാലും പൊതുവെ പറയുന്നത് നെയ്യ്, തൈര്, തേന്, വെള്ളം, കൽക്കണ്ടം. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നു? ഇല്ല, ഇതിത്രയും ഇത് നല്ലതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ജ്യൂസ്, നല്ലൊരു ജ്യൂസാണ്. അതിലും മനുസ്മൃതി പറയുന്നത് മധുപർക്കം ഉണ്ടാക്കുമ്പോൾ മാംസം ചേർക്കാതെ ഈ ജ്യൂസ് ഉണ്ടാക്കരുതെന്നാണ്. ആ മാംസം മധുപർക്കം, മധുപർക്കം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മാംസം ചേർത്തിരിക്കണമെന്നാണ്. അപ്പൊ ഇതെങ്ങനെ ഈ ജ്യൂസിൻ്റെ അകത്ത് മാംസം ചേർക്കുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് അരച്ച് ചേർക്കുമോ അതോ വേവിച്ച് ചേർക്കുമോ? അപ്പോൾ ഇത് ഈ ജ്യൂസ് ഒരു പക്ഷേ വേവിച്ച് ചേർക്കുകയാണെങ്കിൽ ജ്യൂസ് കുടിക്കുമ്പോൾ ചവച്ച് കുറച്ച് അത് കഴിക്കുകയും ചെയ്യാമായിരിക്കും. എങ്ങനെയാണെന്ന് ഇതല്ല, വറുത്ത് ചേർക്കും, സൂപ്പ് പോലെ ആയിരിക്കും. അല്ല, മാംസം ചേർക്കണമെന്നാണ്. സൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം വരും. മാംസം ചേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മധുവർക്കും മാംസം ഇല്ലാതെ ഉണ്ടാക്കരുതെന്നാണ്. ശ്രാദ്ധം എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അതാണ് നമ്മൾ ഇന്നത്തെ ബലി എന്ന് പറയുന്നത്. അത് ബ്രാഹ്മണർക്ക് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഈ ശ്രാദ്ധം എന്ന് പറയുന്നത്. ദേവന്മാർക്കും പിതൃക്കൾക്കും വേണ്ടി അവർ ചെയ്യുന്ന ഒരു കർമ്മമാണ് ശ്രാദ്ധ കർമ്മം. ഈ ശ്രാദ്ധത്തിന് പിന്നെ ഒരാളെ വിളിക്കുമ്പോൾ ശ്രാദ്ധത്തിന് പ്രധാനമായൊരു ചടങ്ങെന്ന് പറയുന്നത് ആണ് ഭക്ഷണമാണ്. ഈ ബ്രാഹ്മണരുടെ ശ്രാദ്ധത്തിൻ്റെ അനുകരണമാണ് നമ്മൾ ഈ ഇന്ന് കാണിക്കുന്ന കോപ്രായം. എന്താണ് ബലി എന്ന് പറയുന്ന സംഗതി? അതിൻ്റെ ഒരു അനുകരണമാണ്. എല്ലാ അനുകരണമാണല്ലോ അവർ ചെയ്യുന്ന, നമ്മൾ അതുപോലെയൊക്കെ കാട്ടിക്കോട്ടും. ബ്രാഹ്മണൻ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ ശൂദ്രനും ചണ്ടാളനും ഒക്കെ ചെയ്യും. എന്നിട്ട് പറയും ഞങ്ങളും ബ്രാഹ്മണരാണെന്ന് പറയും. അപ്പം അതിലൊരു പ്രധാന ചടങ്ങെന്ന് പറയുന്നത് എന്താണ്? അതിൽ മനസ്സുമായി പറഞ്ഞിരിക്കുന്നത് ഈ ശ്രാദ്ധത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ മാംസം കഴിച്ചില്ലെങ്കിൽ അവൻ നരകത്തിൽ പോകുന്നു. മാംസം കഴിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. ഇങ്ങനെ മാംസഭക്ഷണം എന്ന് പറയുന്ന പണ്ട് സർവ്വസാധാരണമായിരുന്നു. പിന്നെ ഈ യാഗത്തിൽ കൊന്നുകഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇത്രയൊക്കെ കൊന്നുകഴിഞ്ഞാൽ അവർ തിന്നെയാ ചെയ്യുന്നു. അല്ല, അത് വരട്ടെ, നമുക്ക് അതിലേക്ക് വരാം. അത് ഇപ്പൊ ഈ മാംസത്തിന്റെ കാര്യം ഒന്ന് ഒതുക്കട്ടെ, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോവാം, അത് വിടത്തില്ല. അപ്പൊ മാംസം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഹിംസിക്കരുത് എന്ന് എന്തുകൊണ്ട് നിഷേധിച്ചു? ഒരു അഹിംസ ആണ് പാലിക്കേണ്ടെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഹിംസ സർവ്വസാധാരണമായിരുന്നു. തിന്നാൻ വേണ്ടി കൊല്ലുക. പിന്നെ ഈ നമ്മുടെ ഈ പഴയ സ്മൃതികളുടെ ഒരു കാര്യം തീർത്ഥം പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് അങ്ങനെ തിന്നുന്നതിലൊരു പാപം പറയുന്നുണ്ട്, കൊല്ലുന്നതിലും തിന്നുന്നതിലും ഒരു പാപം പറയുന്നു. അത് ഗീതി പറയുന്നതാണ്. എന്താണ് യജ്ഞശിഷ്ടാശിന സന്തോം ഉച്ചന്തേ സർവകൽഭിഷൈഹി. ഇത് മനുസ്മൃതി മറ്റും നന്നാണ്. യജ്ഞശിഷ്ടമായ നിങ്ങൾ ഭക്ഷണം കഴിക്കാവും. ഇത് മനുസ്മൃതിയിലെ ഒരു പ്രധാനമായ ഉപദേശം. എന്തോ പ്രക്രിയ കേൾക്കുന്നുണ്ട്? യജ്ഞശിഷ്ടമായ യജ്ഞത്തിൻ്റെ ഭാഗമായി വരുന്നതേ നിങ്ങൾ ഭക്ഷണമായി കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഗീത വ്യാഖ്യാനിക്കുന്ന പൊട്ടന്മാർക്ക് മിക്കവാറും പേർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വായിച്ചു എന്തൊക്കെ എഴുതി പഠിപ്പിച്ചിരിക്കുന്നു. മനുസ്മൃതി എന്ന് വന്നിരിക്കുന്നു. മനുസ്മൃതി പറയുന്നത് നിങ്ങൾ ഇതിനെയൊക്കെ കൊന്നിട്ട് തിന്നണമെങ്കിൽ ആദ്യം പിതൃക്കൾക്കും ദേവന്മാർക്കും സമർപ്പിക്കുന്നു. മന്ത്രഭൂതമായേ അത് കഴിക്കാവൂ. പ്രോക്ഷണം എന്ന് പറയുന്ന സംഗതി ചെയ്തിരിക്കും. പ്രോക്ഷണം എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണ്? വെറുതെ തളിച്ചാൽ പോരാ, റാം ഹ്രീം ഹുറൂ എന്നൊക്കെ പറഞ്ഞിട്ട് തളിക്കണം. ഏതാ മന്ത്രം? ആ മന്ത്രം പറഞ്ഞ് അതിൽ തളിച്ചണം. തളിച്ചതിന് ശേഷമേ അത് കഴിക്കാവൂ എന്നാണ്. അത് ഈ മാംസത്തെ നിഷിദ്ധമാക്കുന്ന മനസ്സിലൂടെ പറയുന്ന ഇതാണ്. നിങ്ങൾ മാംസം നിങ്ങൾ കഴിക്കുന്നതിൽ യാതൊരു പാപമില്ല. പക്ഷേ എന്ത് ചെയ്യണം? അത് കഴിക്കുന്നതിന് മുമ്പ് ദേവന്മാർക്ക് വേണ്ടി മന്ത്രം ചൊല്ലി പ്രോക്ഷണം നടത്തിയിട്ട് കഴിച്ചോളൂ. യാതൊരു പാപവും ഇതാ പറയും. അപ്പോൾ അതിനുവേണ്ടി കൊല്ലാം. യാഗം നടത്തുമ്പോൾ കൊല്ലാം. കൊന്നിട്ട് മാത്രമല്ല ഇത് ഭക്ഷിക്കുകയും ചെയ്യാം. പിന്നെ ഈ വേദത്തിലൊക്കെ ആണെങ്കിൽ ഈ മാംസം ഭക്ഷിക്കുന്നതിന് പ്രത്യേക വിധി തന്നെ ഉണ്ട്. കർത്തികളും യജമാനന്മാരും കൂടെ ചേർന്നിരുന്ന് ഇത് ഭക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതതിൻ്റെ ഒരു ഭാഗമായിരുന്നു യജ്ഞത്തിൻ്റെയും ഇതിൻ്റെയും. അപ്പോൾ എന്താണ് യജ്ഞശിഷ്ടമായി ഭക്ഷണം കഴിക്കണം, അത് അമൃതമാണെന്നൊക്കെ പറയുന്ന ഇതാണ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകുമെന്നാണ്. അങ്ങനെ കഴിച്ചില്ലെങ്കിൽ മനസ്സുകളിൽ പറയുന്നത് നിങ്ങൾ 21 ജന്മം മൃഗമായി ജനിക്കേണ്ടി വരുമെന്നാണ്. ആ 21 ജന്മം ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മാംസം നിങ്ങൾ പിതൃക്കൾക്കും ദേവന്മാർക്കും മന്ത്രം പറഞ്ഞ് അർപ്പിച്ചിട്ട് കഴിച്ചാൽ മതി. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്താണ്? യജ്ഞശിഷ്ടമായി ഭക്ഷിക്കാവൂ എന്ന് പറയുന്നു. അതാ പറയുന്നു. അപ്പോ അത് ഈ അപ്പോ ഇവിടെ ഒരു യാഗത്തിൽ തന്നെ കൊല്ലേണ്ടി വരും. പിന്നെ അവിടെ തന്നെ മന്ത്രം ചൊല്ലി ഇതിനെ കൊല്ലണം. പിന്നെ ഇതിനെ എന്ത് ചെയ്യണം? ദേവന്മാർക്കും പിതൃക്കൾക്കും സമർപ്പിക്കണം, എന്നിട്ട് കഴിക്കണം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു വലിയ കൂടതന്ത്രമുണ്ട്. എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ പറഞ്ഞിരുന്നു എന്താണെന്ന് മനസ്സിലായോ? ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പുരോഹിതനില്ലാതെ കാര്യം നടക്കത്തില്ല. കാരണം മന്ത്രം ആർക്കേ അറിയാവൂ? പുരോഹിതൻ. അപ്പൊ പുരോഹിതൻ അവിടെ എന്ത് ചെയ്യും? അവനെ വിളിച്ചോണ്ട് വരണം. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ വലിയൊരു വിവാദം നടന്നല്ലോ. എന്താണ്? ഹലാൽ ഹറാം. മാംസത്തിന്റെ കാര്യത്തിൽ ഹലാൽ ഭക്ഷണത്തിനെതിരായിട്ട് ഇവിടെ ഒരുപാട് ബഹളമൊക്കെ ഇടുന്നു. പക്ഷെ അടിസ്ഥാനപരമായി നോക്കിയാൽ ഇത് മനുസ്മൃതിയുള്ള കാര്യമാണ്, ഈ ഹലാൽ ഭക്ഷണവും കൂടി. അല്ലേ? അല്ലാതെ 7-ാം നൂറ്റാണ്ടിലുണ്ടായ മതക്കാർ കണ്ടുപിടിച്ചത്. ഇത് മനുസ്മൃതി പറയുകയാണ്, നിങ്ങൾ കൊല്ലുമ്പോൾ എന്ത് ചെയ്യണം? കൊന്ന് തിന്നുന്നതിന് മുമ്പ് അവിടെ മന്ത്രം ചൊല്ലിയിരിക്കണം, അവിടെ അള്ളാവിന് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. ഇവിടെയുള്ള ദേവന്മാർക്കും പിതൃക്കൾക്ക് സമർപ്പിച്ചിട്ടേ കഴിക്കാവൂന്നാണ് പറയുന്നത്. യജ്ഞശിഷ്ടമായി കഴിക്കാവൂ. പിന്നെ അവരെ തലയ്ക്കേറെ തോളിക്കേറാൻ പോയിട്ട് വല്ല കാര്യമുണ്ട്? അവരിതല്ലേ ചെയ്യുന്നുള്ളൂ. അവര് വിസ്മി എന്ന് പറയുന്നു, ഇവിടെ ഉറാം ഹ്രീം ഉറവെന്ന് ചോദിച്ചു. ഇത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. അത് തന്നെ. ഇവിടെയും അതൊക്കെ കാണും. ഇവിടെയും ഇത് നിങ്ങൾ മനുസ്മൃതി 5-ാം അധ്യായം എടുത്ത് വായിച്ചു, മലയാളത്തിൽ കിട്ടും. സിദ്ധനാഥാന സ്വാമി വിശദമായി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയും പറയുന്ന അത് തന്നെ, അവിടെ പറയുന്നു ഇത് തന്നെ. അപ്പൊ ശരിക്കും ഇത് നോക്കുക. അപ്പൊ എങ്ങനെയാണ് അവർക്ക്? ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ ഇത് കൊല്ലുന്നതിന് മന്ത്രം അറിയാമെന്നുള്ള ഒരാൾ വേണം. നല്ല കൊല്ലാൻ പറ്റും. ഇവിടെയാണെങ്കിലും എന്ത് വേണം? കൊല്ലണമെങ്കിൽ ഒരു പുരോഹിതം വേണം. പിന്നെ ഇത് കൊന്നു കഴിഞ്ഞാൽ അതിന് മന്ത്രം വേണം. പിന്നെ സമർപ്പിക്കണ്ടേ? ദേവന്മാർക്കോ പിതൃക്കൾക്കോ സമർപ്പിക്കണമെങ്കിൽ അവിടെ ആര് വേണം? അവിടെ ഈ പുരോഹിതം വേണം. അവസാനം ഇത് കുറച്ച് അവന് സമർപ്പിക്കുകയും വേണം. ഏത്? ഈ മാംസം. അപ്പൊ മൊത്തം ഈ സമർപ്പണം എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ നേട്ടമൊക്കെ ആർക്കാ? പുരോഹിതനാണ് നേട്ടം. അപ്പൊ പിന്നെ കൊല്ലരുതെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അതാണ് കൊല്ലരുതെന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആധികാരികമായ ആർഷഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഇരുന്നെൻ്റെ ഭാവനയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വെറും വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ നിങ്ങളതൊന്നും മനസ്സിലാക്കിയില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇനിയെങ്കിലും അത് മനസ്സിലാകും. എൻ്റെയൊക്കെ പിന്നിൽ ഇതൊക്കെയാണ്. ഇനി അതിന് വേറെ തമാശ ഉണ്ട്. ഈ ബഹിഷ്കൃതരായ ജനങ്ങളുണ്ടല്ലോ, അന്നത്തെ അവരെ ബഹിഷ്കൃതരെന്ന് പറയാം. അവര് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന അവര് ചത്തതിനെ കഴിക്കണമെന്നാണ്. ചത്തുപോയാൽ എന്ത് ചെയ്യണം? അവര് കഴിക്കണം. അപ്പൊ ചത്ത മാംസത്തിന്റെ അവകാശികളാണ് അവർ. ഇത് ചാവുന്ന എങ്ങനെയായിരിക്കും? ചിലപ്പം വയസ്സായി ചാവുന്നതായിരിക്കും, രോഗം വന്ന് ചാവുന്നതായിരിക്കും, അല്ലെങ്കിൽ വല്ല അപകടത്തിൽപ്പെട്ട് ചാവുന്നതായിരിക്കും. അങ്ങനെ ചത്തു കഴിഞ്ഞാൽ ഈ ചത്ത മൃഗത്തിനെ വലിച്ചെടുത്ത് ഗ്രാമത്തിൻ്റെ അതിർത്തി കൊണ്ടുപോയിക്കും. അവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇവരെടുത്തുകൊണ്ട് പോകും. എടുത്തുകൊണ്ട് പോയി അവരതിനെ വെട്ടിത്തരും. കാരണം കൊല്ലണമെങ്കിൽ എന്ത് വേണം? പുരോഹിതൻ വേണം. അപ്പൊ പുരോഹിതൻ ഇവരെ കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, ഇവർ പുറത്ത് നിൽക്കുന്നവരല്ലേ. അപ്പൊ പുരോഹിതനെ കൊണ്ടുവന്നിട്ട് മന്ത്രം പറഞ്ഞ് കൊല്ലിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ പറയുന്ന പിതൃക്കൾക്കോ ദേവന്മാർക്കോ ഇവർക്കിത് അർപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇവരെന്ത് ചെയ്യും? ഇവര് കൊണ്ടുപോയി ഇതിനെ എന്താണ് ഈ ചത്ത മാംസത്തെ എടുത്തുകൊണ്ട് പോയി ഇതിനെ മുറിച്ച് ഇതിനെ കറി വെച്ച് ഇവരും ദൂരെ നിന്ന് ഒളിച്ചെങ്കിലും കാണാം അവരെന്താ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യും? ഇവരുടെ തന്നെ ചാത്തനും മർദ്ദയ്ക്കുമൊക്കെ ഇവരും അർപ്പിക്കും. ഇവരും അതിൻ്റെ കൂട്ടത്തിൽ കുറെ കള്ളും കുടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ അസ്പൃശ്യത ഉണ്ടാക്കിയെടുത്താണ്, ഉണ്ടായതല്ല. ഇത് ചിലരൊക്കെ പറയാ ചരിത്രത്തിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നാണെന്ന് ഒരിക്കലും. ഇത്തരം വ്യവസ്ഥിതികളിലൂടെ അത് ഉണ്ടാക്കിയെടുത്താണ്. പിന്നെ അതിൽ വന്ന ഒരു മറ്റൊന്നാണ് ശുദ്ധാശുദ്ധി വിചാരം. അത് മറ്റൊരു വിഷയമാണ്. ഓ, ഈ മാംസഭക്ഷണത്തെ സംബന്ധിച്ച് പഴയകാലത്ത് കൊല്ലുക എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇവരുടെ ഒരു ജീവന ഉപാധിയായിരുന്നു. ആരുടെ? പുരോഹിത വർഗത്തിൻ്റെ. ഇവരുടെ ജീവനോപാധിയായിരുന്നു കൊല്ലുക. ഈ പ്രാണികളെ കൊന്നിട്ടാണ് അവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത്. മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിക്കും. അന്നത്തെ ജാതി വ്യവസ്ഥയിൽ അസ്പൃശ്യരല്ലാത്തവരെ കൊണ്ട് കൊല്ലിക്കും, ബഹിഷ്കൃതരല്ലാത്തവരെ കൊണ്ടൊക്കെ അവർ കൊല്ലിക്കും. അതുകൊണ്ടാണ് ഇതിനെതിരായിട്ട് വന്ന എന്താണോ ഇതിന് വന്ന ഒരു പ്രതിവിപ്ലവം എന്ന് പറയാം. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാണ് ജൈനന്മാരും ബൗദ്ധന്മാരും. ഇത് കണ്ടപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടു. ഇവർ എന്ത് ചെയ്തു? ഇതിൻ്റെ ഒരു വിഭാഗം മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ നേരെ വിപരീതമായി അഹിംസ എന്ന് പറയുന്ന ഒരാശയത്തെ കൊണ്ടു. ബൗദ്ധന്മാരുടെയും ജൈനന്മാരുടെയും അഹിംസയാണ് പിന്നീട് ഇവരുടെ ഇടയ്ക്കും വ്യാപിച്ചു. അതായത് കൊന്നുകൊണ്ടിരുന്നവരുടെ ഇടയ്ക്കും. അപ്പോൾ എല്ലാം മനുഷ്യൻ ചിന്തിക്കുമല്ലോ അല്ലേ. ഈ മദ്യപന്മാരുടെ ഇടയിലാണ് മദ്യം കുടിക്കാത്ത ആൾക്കാരും ഉണ്ടാകുന്നത്. കാരണം അതിൻ്റെ ദോഷങ്ങളൊക്കെ കാണുമ്പം കുറച്ച് പേർക്ക് തോന്നും ഇത് നാശമാണല്ലോ, നമുക്ക് വേണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് കുറച്ച് പേര് മദ്യം കുടിക്കാതെ വരുന്നത്. അങ്ങനെ ദോഷം കാണും. അതുപോലെ ഈ ഹിംസയുടെ ഈ നാശങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് പേര് മാറി ചിന്തിച്ചു. അപ്പോൾ ഈ വൈദിക പരമ്പരയിലും അഹിംസാവാദികളുണ്ടായി. ഇപ്പോൾ നമ്മുടെ തമിഴ്നാട് തന്നെ, തമിഴ്നാട് എന്ന് വെച്ചാൽ ഒരു കാലത്ത് ജൈന സമ്പ്രദായത്തിനും ബൗദ്ധ സമ്പ്രദായത്തിനും വളരെ സ്വാധീനമുണ്ടായിരുന്ന സ്ഥലമാണ്. ഈ ജൈന ബൗദ്ധ സമ്പ്രദായങ്ങളിലൂടെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജാതികളും മറ്റു വിഭാഗങ്ങൾക്കും എന്ന് വെച്ചാൽ ശിവനെയും വിഷ്ണുവിനെയൊക്കെ ആരാധിക്കുന്നവരിലേക്കും അഹിംസാവൃതം കടന്നു വന്നു. ശൈവന്മാരും ശൈവം എന്ന് പറഞ്ഞാൽ തന്നെ വെജിറ്റേറിയൻസ് എന്നാണ് തമിഴിൽ എന്ന് പറഞ്ഞാൽ. ശൈവന്മാരും എന്ത് ചെയ്തു? അഹിംസയ്ക്ക് പ്രോത്സാഹനം കൊടുത്ത് അവരും സസ്യ ഭക്ഷണം അവരും ശീലമാക്കി. വൈഷ്ണവന്മാരും അത് ശീലിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലേക്കും ഈ പറയുന്ന അഹിംസാവൃതം കടന്നു വന്നത്. ആ തമിഴ് പാരമ്പര്യത്തിലൂടെയാണ്. ഗുരുദേവനെ പോലെയുള്ളവരൊക്കെ ഈ തമിഴ് ആ പാരമ്പര്യത്തിലൂടെ വന്നതുകൊണ്ടാണ് ഈ അഹിംസ ഒരു പ്രത്യേക ധർമ്മമായിട്ടെടുത്ത് ഉപദേശിക്കുന്നതിനുള്ള ഒരു കാരണം അതാണ്. അത് മാത്രമൊന്നും ഞാൻ പറയുന്നില്ല. ആ പരമ്പര അങ്ങനെയായിരുന്നു. ശൈവ പരമ്പരയിൽ അവർ അഹിംസയ്ക്ക് പ്രാധാന്യം. ഇപ്പോൾ പഴയകാലത്തെ പ്രചാരത്തിലിരുന്ന എന്താണ് ഈ താന്ത്രിക സമ്പ്രദായങ്ങളൊക്കെ കൗളമാർഗത്തിലല്ല, എന്താണ് മത്സ്യം, മാംസം, മൈഥുനം എല്ലാം അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ യാതൊരു അനിയന്ത്രിതമായ രീതിയിൽ ഒരു കാലത്ത് ഇന്ത്യയിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തു. കാശ്മീരിലും ബംഗാളിലും ഒക്കെ ഇത് വളരെ വ്യാപകമായിട്ടുണ്ട്. ക്രമേണ അതിലും മാറ്റം വന്നു. അവരതൊക്കെ പിന്നെ പ്രതീകാത്മകമായി സ്വീകരിച്ചു. അങ്ങനെ എന്താണ് ദേവി പൂജയ്ക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക് മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇവിടെ രണ്ടും ഉണ്ടായിരുന്നു, ഹിംസയും ഉണ്ടായിരുന്നു അഹിംസയും ഉണ്ടായി. ഓരോ കാലങ്ങളിൽ മാറി മാറി വന്നു. അത് കാലങ്ങളിൽ മാറി വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധമതത്തിൻ്റെ സ്വാധീനം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അഹിംസയ്ക്ക് പ്രാധാന്യം. അപ്പൊ അതിനെ എന്താണ്, അത് അഹിംസയ്ക്ക് പ്രാധാന്യം വന്നത് എന്താണ് കൊണ്ടാണ് ഇവിടെ വിദേശാധിപത്യത്തിൽ കീഴിലായിപ്പോയത് എന്ന് വാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ പ്രധാനമായ പ്രചാരകനാണ് സവർക്കർ. സവർക്കർ പറയുന്നത് അഹിംസയ്ക്ക് ഇവിടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇവിടെ വിദേശികൾ ആയിപ്പോയത്, കാരണം ഇവർ അഹിംസാവാദികളായിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ അത് ചരിത്രത്തിൽ അതിന് വേണ്ടത്ര തെളിവൊന്നുമില്ല, അതൊരു വിമർശനം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം ഇവിടെ ആദ്യമായി 11-ാം നൂറ്റാണ്ട് കഴിഞ്ഞാണ് മുഹമ്മദ് ബിൻ ഖാസിം ആദ്യമായി ഇന്ത്യ ആക്രമിക്കുന്നത്. അന്ന് ഇന്ത്യ ആക്രമിക്കുന്ന സിന്ധ്, മുൾട്ടാൻ പ്രദേശങ്ങൾ, ഇന്നത്തെ പാകിസ്ഥാൻ, ഗുജറാത്തിനപ്പുറം ആ ഭാഗങ്ങളിലൊക്കെ ആക്രമണം നടത്തുമ്പോൾ അന്ന് ഇവിടെ ഉള്ള രാജാക്കന്മാരെ കീഴ്പ്പെടുത്താൻ സഹായിച്ച് ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്ന ഇന്ത്യൻ രാജാക്കന്മാരായിരുന്നു, അവർ മുസ്ലിങ്ങളായിരുന്നു. ഇതിനെക്കുറിച്ച് ഡോക്ടർ അംബേദ്കറുടെ ഒരു പഠനമുണ്ട്. അപ്പോൾ അവർ കീഴ്പ്പെടുത്തിയത് അവരുടെ മാത്രം ഇതുകൊണ്ടല്ല. മുഹമ്മദ് ഗോറി ഇവിടെ ആക്രമണം നടത്തി തിരിച്ചു പോയപ്പോൾ തിരിച്ച് മുഹമ്മദ് ഗോറിയെ ഇവിടെ ക്ഷണിച്ചു കൊണ്ടുവന്ന് പൃഥ്വിരാജുമായിട്ട് പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് യുദ്ധം നടത്തി പരാജയപ്പെടുത്തിയത് കന്നൗജിന്റെ രാജാവ് ആണ്. വളരെ പ്രസിദ്ധമായ ഒരു യുദ്ധമായിരുന്നു അത്. അപ്പോൾ ഇന്ത്യക്കാർ ഇവരെ ക്ഷണിച്ചു കൊണ്ടുവന്ന് യുദ്ധം നടത്തിച്ചിട്ടാണ്. ശിവജി ഇവിടെ ഔറംഗസേബിനെതിരായിട്ട് യുദ്ധം നടത്തുമ്പോൾ ഔറംഗസേബിന്റെ പട നയിച്ചിരുന്ന സേനാനായകന്മാരെല്ലാം രജപുത്രന്മാരായിരുന്നു. പഠാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള ആ ഭാഗത്തൊക്കെയുള്ള രാജാക്കന്മാർ തന്നെ ഔറംഗസേബിന്റെ സേനയിൽ ചേർന്നിട്ട് ശിവജിക്ക് എതിരെ യുദ്ധം ചെയ്തു. അപ്പൊ ഇവിടുത്തെ അഹിംസയൊന്നുമല്ല, ഇതൊരു മറ്റൊരു തരത്തിൽ ഉള്ളൊരു തെറ്റായ പഠനം എന്ന അഭിപ്രായമുള്ള ചരിത്രകാരന്മാരും ധാരാളമുണ്ട്. അഹിംസാവ്രതം കുറെ കാലമൊക്കെ നിലനിന്നിരുന്നു, പക്ഷെ വീണ്ടും മാറി വന്നു. പക്ഷെ വിദേശാക്രമണം എന്ന് പറയുന്നത് അതുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അതിന് കാരണം ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ തന്നെയാണ്. അഹിംസ അങ്ങനെ വലിയൊരു ദോഷമൊന്നും രാജ്യത്തിന് ചെയ്തിട്ടില്ല. പിന്നെ കുറെ എന്താണ് ഈ പടയോട്ടങ്ങൾക്കൊരു ശമനം ഉണ്ടായി, അഹിംസയ്ക്ക് പ്രചാരം വന്നു. അല്ലെങ്കിൽ മനുഷ്യൻ തമ്മിലടിച്ച് ചത്തുകൊണ്ടേ. അപ്പോ അരുത്, ഹിംസിക്കരുത് എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ നമുക്കൊരു വലിയ ഒരു അഹിംസയുടെ പശ്ചാത്തലമുണ്ട്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു. ഇത് ഇത്രയല്ല, ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾ സ്വയം പഠിക്കേണ്ട കാര്യങ്ങളാണ്, പഠിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. ഇതിൻ്റെ എന്താണ് ആ പശ്ചാത്തലം, ഹിംസയെക്കുറിച്ച് ഈ പ്രചാരമൊക്കെ വരുന്നത് ബുദ്ധന് ശേഷമാണ്. അത് ബുദ്ധനെ പോലുള്ളവർക്ക് ഇത് കണ്ട് മടുത്തു. ആണ് ബിംബിസാര മഹാരാജാവിൻ്റെ യാഗസ്ഥലത്ത് ചെന്നിട്ട് സ്വന്തം തല കൊടുക്കാൻ ബുദ്ധൻ തയ്യാറായി എന്നുള്ളൊക്കെ അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഈ ഹിംസയ്ക്ക് തെളിവാണ് എന്താണ് നമ്മുടെ പുരാണങ്ങളും നമ്മുടെ സാഹിത്യങ്ങളും. ഏതെടുത്ത് വായിച്ചാലും ശരി, കൊല്ലുക കൊല്ലുക കൊല്ലുക എന്താണ് നമ്മുടെ ദൈവങ്ങൾ അവതരിക്കുന്ന പോലും എന്തിനു വേണ്ടിയിട്ടാണ്? കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഏത് ദൈവമായാലും ശരി, അത് മനുഷ്യനായി അവതരിച്ചാലും മൃഗമായി അവതരിച്ചാലും ശരി, പിന്നെ എല്ലാവരുടെ കയ്യിലും AK-47 അവതരിക്കുന്നതാണ്. അത് ചരിത്രമല്ല, അത് ചില ചരിത്രത്തിൻ്റെ ചില പ്രതീകങ്ങളാണ്. അങ്ങനെ ആയിരുന്നു, അതിവിടെ മാത്രമല്ല ലോകം മുഴുവൻ അങ്ങനെയായിരുന്നു. മനുഷ്യർ മുഴുവൻ ഇങ്ങനെ തമ്മിൽ അടിച്ചും കൊന്നും, ഗോത്ര സംസ്കാരം മുതലും ഇങ്ങനെ കൊന്നു കൊന്ന് കൊന്നു കൊന്ന് വളർന്നു വന്നവരാണ്. ഇന്ന് ഈ പറയുന്ന എമ്പതി എന്നൊക്കെ പറയുന്ന വികാരങ്ങൾക്ക് അന്ന് വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നു. മൃഗപരിണാമമാണല്ലോ, കാരുണ്യം അതൊന്നും ഇല്ലായിരുന്നു. ക്രമേണ മനുഷ്യൻ വളർത്തിയെടുത്താണ്. ചില മനുഷ്യരിൽ അങ്ങനെ വന്നു, അവരതിന് പ്രചാരം കൊടുത്ത് അങ്ങനെ വന്നു. എന്നാൽ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ ഒരു ഭാഗത്ത് മനുഷ്യനിൽ പരിണാമത്തിൻ്റെ ഭാഗമായി തന്നെ ഇതുണ്ട് എന്ന് ജീവശാസ്ത്രം പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ പരസ്പരം കൊന്നുകൊണ്ട് വളർന്നു വരുമ്പോഴും അവൻ്റെ ഉടൽ പരിണാമപരമായി തന്നെ ഈ പറയുന്ന കാരുണ്യം എന്നുള്ളതും ഒളിഞ്ഞിരിപ്പുണ്ട്. അത് വളർന്ന് വികസിച്ചു വന്നതാണ്, അത് പരിണാമത്തിൻ്റെ ഒരു ഭാഗമെന്നാണ് പറയുന്നത്. അങ്ങനെ ജീവശാസ്ത്രപരമായ പഠനങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് അതിന് തെളിവാണ് എന്ത്, ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹം. ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹം തോന്നിയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കോ എനിക്കോ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്, നമ്മുടെ ഈ ഭാരം കൂടിയ തലയും പൊക്കി പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് എഴുന്നേൽക്കണമെങ്കിൽ വർഷം കഴിയും. ഇത്രയും കാലം മനുഷ്യന് അങ്ങേറ്റത്തെ പരിചരണം ആവശ്യമാണ്. ഈ പരിചരണം എന്ന് പറയുന്ന അത് എവിടെ നിന്ന് വരുന്നു, അമ്മയുടെ ജീനിലിരിക്കുന്ന ആ എമ്പതി എന്ന് പറയുന്ന വികാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അമ്മയ്ക്ക് കുഞ്ഞിനോട് ആ സ്നേഹം തോന്നിയാൽ ജീവശാസ്ത്രപരമാണ്, അത് ഇൻബിൽട്ടാണ് നമ്മുടെ അമ്മയുടെ ജീനിൽ അതുണ്ട്. അങ്ങനെ നോക്കി നോക്കി നോക്കി സംരക്ഷിച്ച് സംരക്ഷിച്ച് അത് എന്താണ് ഗർഭത്തിൽ ഈ എന്താണ് സൈഗോട്ട് എന്ന് പറയുന്ന ഒരവസ്ഥ മുതൽ ഇത്രയും കാലം വളർന്ന് പുറത്തു വരുന്ന ആ സമയം മുതലേ അമ്മയുടെ കരുതലുണ്ട്. അതെങ്ങനെ വന്ന്, ആര് പഠിപ്പിച്ച്, ആരും പഠിപ്പിക്കുന്നതല്ല, ജീവശാസ്ത്രപരമായി വരുന്നതാണ്. അപ്പൊ ഇത് എന്ന് തുടങ്ങിയാണ് എല്ലാ പ്രാണികളിലും കാണുന്നുണ്ട്. അട്ടയിലും പുഴുവിലും ഏത് പ്രാണിയും നോക്കുക, അത് വളരെ അതിൻ്റെ അടുത്ത ഓഫ് സ്പ്രിങ്, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വളരെ അതിനോട് വളരെ കാരുണ്യ സ്നേഹമുള്ളതായിരിക്കും. അപ്പോൾ അത് അങ്ങനെയൊന്നും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വളർന്നു വന്നു. ആ സമയം മറുവശത്ത് അതിജീവനത്തിന് വേണ്ടി കൊല്ലുക, അതും പരിണാമത്തിൻ്റെ ഭാഗമാണ്. ഇത് രണ്ടും ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളൊന്നും അതിജീവിക്കത്തില്ല, മൃഗങ്ങൾ പിന്നെയും അതിജീവിക്കും. പല ജീവികൾക്കും ജനിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡ് കഴിഞ്ഞിട്ട് ഓടാൻ പറ്റും, നമുക്കത് പറ്റത്തില്ല. പല കാരണങ്ങളുണ്ട് അതിന്, പല ഇത് പറയുന്നുണ്ട്. ചില ജീവികൾ സിംഹം അതുപോലെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താണോ വംശവർദ്ധനവിന് നമ്മുടെ ലവ് ബേഴ്സ് ഉണ്ട് വീട്ടുകളടുത്ത്, അല്ല മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞിന് അതിന് ആരോഗ്യമില്ലെന്നുണ്ട്, അത് കൊത്തി പുറത്തിട്ട് കൊന്നുകളയും. ചിലപ്പോൾ അതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ കൊത്തി കൊന്നുകളയും. അതൊക്കെ അതിൻ്റെ എന്താണ് ജനറ്റിക്കലായി തന്നെ അതിന് അത്തരം കാര്യങ്ങൾ തിരിച്ചറിയാനും ഒക്കെയുള്ള കഴിവുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, അതും അതിജീവനത്തിൻ്റെ ഭാഗമാണ്. എന്തെങ്കിലും തകരാറ് കണ്ടു കഴിഞ്ഞാൽ അത് കൊന്നാളയും. പക്ഷേ എന്നിട്ട് അതിൻ്റെ വംശവർദ്ധനവും നടക്കുന്നില്ലേ. അത് ഈ പ്രകൃതിയിൽ ഏത് കാലം വരെ പോകുമോ എന്ന് വെച്ചാൽ അത് നശിക്കുന്ന ഒരു കാലം വരെ കാലം വരുമ്പോൾ നശിച്ചു. അങ്ങനെ ഒരുപാട് വംശങ്ങൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷേ അതിൽ സഹജമായി ഉള്ളതുകൊണ്ടാണ് ഈ കാരുണ്യം നമ്മൾ അതിജീവിക്കുന്നത്, മനുഷ്യൻ അതിജീവിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ ഈ മനുഷ്യനൊരിക്കലും മറ്റു ജീവികളെ പോലെ അല്ല. നമ്മൾ ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഒറ്റ കിടക്കുകയാണ്. അതിൽ നമുക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഒരു ശത്രു വന്നു, ഒരു പാമ്പ് പുലി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു മനുഷ്യക്കുഞ്ഞ് കീറുകയല്ലാതെ വേറൊന്നും അവന് പറ്റില്ല. അപ്പോഴത്തേക്ക് അത് വായിലാക്കും. അപ്പോൾ അവിടെ പൂർണ്ണമായ സംരക്ഷണത്തിന് ഒരമ്മ ഉണ്ടായാലേ പറ്റും. അപ്പോൾ അത് ജനറ്റിക്കലാണ് ആ വരുന്നത്. അപ്പം അങ്ങനെ ഒന്നും ഉണ്ട്, അനുകമ്പ സ്നേഹം എന്നൊക്കെ പറയുന്നത് സർവ്വജീവികളിലും ഉണ്ടെങ്കിലും മനുഷ്യൻ ഇങ്ങനെ കൊല്ലാനും തിന്നാനും ഉള്ള ഒരു പ്രവണത, അതൊരു ഒരു ഒരു തരത്തിൽ വരെ പറയുന്നത് അതിജീവനത്തിൻ്റെ ഭാഗമാണ്, മനുഷ്യനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എന്താണ് മനുഷ്യൻ വളരുകയും അവൻ സംസ്കൃത ചിത്തനായപ്പോഴാണ് പറയുന്നത് നമ്മൾ കൊല്ലരുത്, തിന്നാൻ വേണ്ടി കൊല്ലരുത് പ്രത്യേകിച്ച്. അപ്പോൾ അതൊരു എന്താവും മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു മൂല്യം, അത് മൂല്യാധിഷ്ഠിതമായൊരു ധർമ്മം എന്ന് പറയും. ഇതിനാവശ്യക്കാർ കൂടിക്കൂടി വരത്തേ ഉള്ളൂ, കുറയത്തില്ല. ഈ ഒരാശയത്തോട് മനുഷ്യൻ, അതുകൊണ്ടാണ് വെജിറ്റേറിയനിസം മാറി ഇപ്പൊ വീഗനിസം വന്ന അങ്ങനെയാണ് ഒരു പ്രചാരം വരുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണോ വീഗൻസ് പാല് മുട്ട തൈര് യാതൊന്നും കഴിക്കത്തില്ല, തേൻ പോലും കഴിക്കത്തില്ല. അതും അനിമൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്തുവേണം ഇതിനും ഉയരുന്നേ എന്ന് മാത്രമല്ല, അവര് കഴിക്കുന്ന ഇംഗ്ലീഷ് മരുന്നുകളിൽ പോലും എന്താണോ ഏതെങ്കിലും അനിമൽ പ്രൊഡക്റ്റ് അതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ അത് അവർ കഴിക്കുന്നു. കാരണം പറഞ്ഞാൽ നമ്മൾ ക്യാപ്സ്യൂളുകൾ, ക്യാപ്സ്യൂളുകളുടെ ആ കവർ എന്ന് പറയുന്നത് പലപ്പോഴും മുമ്പ് കൂടുതലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാളയുടെ കുടലുണ്ട്, അതിൽ നിന്ന് എടുക്കുന്ന ഒരു ബൈ പ്രൊഡക്റ്റും ഉണ്ട്. അപ്പോൾ വീഗൻസ് ഒക്കെ ഉള്ളവർ അത് കഴിക്കാതായപ്പോൾ ഇപ്പോൾ അത് വേറെ സിന്തറ്റിക് ആയ സാധനങ്ങളും ഉണ്ടാവും. അങ്ങനെ ലെതറ് മാത്രമല്ല ഒരു സാധനങ്ങളും, ഈ വാനിറ്റി ബാഗുകൾ, ചെരുപ്പ്, ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളിലും അവർ യാതൊരു സാധനം ഉപയോഗിക്കത്തില്ല, എല്ലാം നോക്കി. അതുകൊണ്ടിപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ വീഗൻ ഷോപ്പുകളുണ്ട്, അവിടെ അവരുടേതായ സാധനങ്ങൾ മാത്രമേ അവിടെ വിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അവർക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് അവർ പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ മനുഷ്യൻ അങ്ങോട്ടാ പോകുന്നത്, പൂർണ്ണമായ അഹിംസയിലേക്ക് പോകണമെന്നാണ് മനുഷ്യന്റെ ആഗ്രഹം. ഒരു ഭാഗത്ത് ഇതൊക്കെ കഴിക്കുന്നുണ്ട് മനുഷ്യന്റെ എന്താണ് ശരാശരി നോക്കുമ്പോൾ ഇതിന്റെ അനുപാതം വളരെ കുറവാണ്, പക്ഷെ അത് പുതുമയുള്ളതാണ്. ഓസ്ട്രേലിയയിൽ 2 വർഷത്തിനകം ഒരുപാട് ഷോപ്പുകൾ വന്നെന്നാണ് പറയുന്നത്, വീഗൻ ഷോപ്പുകൾ. ഒരു സാധനം ഒരു തുടത്തില്ല, അനിമൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ തേനിൽ എന്താ കുഴപ്പം? നമ്മൾ ചിന്തിച്ചാൽ തേനീച്ചെടുത്ത് അവിടെ കൊണ്ടുപോയിക്കുന്നു, നമ്മൾ എടുക്കുന്നു, പക്ഷെ അതും അവർ അനിമൽ പ്രൊഡക്റ്റ് ആയിട്ട്, അതവർ വീഗൻസ് അതും കഴിക്കത്തില്ല. അപ്പോ ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ്, ഏത് കാലത്തും എന്താണ് മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇതിനാണ് നമ്മൾ പറയുന്നത് എന്താണ് സർവകാലികം, എല്ലാ കാലത്തേക്കും വേണ്ട ദർശനം എന്നൊക്കെ പറയുന്ന ഇത്തരം ആശയങ്ങളാണ്. ശരി.